ബാലമനോരമയില് അധ്യയനായ അധ്യയനാർത്ഥം തേന ശ്രാന്ത എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ തേന എന്നുള്ളത് തൃതീയ വിഭക്തിയല്ലേ? തേന എന്ന് പറയുമ്പോ തൃതീയ വിഭക്തിയായില്ലേ? അപ്പൊ അധ്യയനായ അധ്യയനാർത്ഥം തേന എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം പറഞ്ഞിരിക്കുന്നു. അതാ പറഞ്ഞത് മലയാളത്തില് തമിഴില് നേരെ പറയാൻ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മലയാളത്തിൽ പറയും ആയിക്കൊണ്ട് ചതുർത്ഥീക. അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ട, അതിന്റെ ആശയം ചിന്തിച്ചാ മതി. അധ്യയനായ ശ്രാന്ത എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇതാണ്. അധ്യയനം കൊണ്ട് അയാൾ പറഞ്ഞില്ലേ പഠിച്ചു പഠിച്ച് തളർന്നു എന്നർത്ഥം എടുത്താ മതി. അതിനെ മലയാളത്തിലാക്കിയിട്ട് മലയാളത്തിന്റെ അർത്ഥം എന്തെന്ന് ചിന്തിക്കണ്ട. അത് തന്നെ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതാണ്. ഈ അർത്ഥം എന്നുള്ളതിന്റെ കൂടെ വീണ്ടും തേന ചേർത്തൊരു രൂപം ഉണ്ടാക്കാൻ പറ്റും. അർത്ഥം എന്നുള്ളതിന് ചതുർത്ഥിയുടെ അർത്ഥമായിട്ടാണ് അർത്ഥം എന്ന് പറഞ്ഞത്. അതിന് വീണ്ടും ഒരു തൃതീയ വിഭക്തി ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ആശയം ഇതാണ്, അങ്ങനെ പറയാം. അർത്ഥേന എന്ന് പറയാൻ പറ്റും. അതായത് ഈ വിഭക്തികൾ പറയുന്നത് പ്രയോഗത്തിനനുസരിച്ച്. വിഭക്തികളെല്ലാം വരുന്നത് പ്രയോഗത്തിനനുസരിച്ചാണ്. അർത്ഥം മനസ്സിലാക്കേണ്ടത് ആ പ്രയോഗത്തിൽ നിന്ന്. അതിനുവേണ്ടി എന്ത് ശബ്ദം ഉപയോഗിച്ചു എന്നുള്ളതല്ല. നമ്മൾ ഇന്ന വിഭക്തി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അർത്ഥം പറയണമെന്ന് ധരിച്ചു വെക്കേണ്ട, അതല്ലേ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കർത്തരി ഷഷ്ടി എന്ന് പറഞ്ഞു, കർമ്മണി ഷഷ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്താണ്? അത് വരും. പക്ഷെ അത് ഷഷ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അപ്പോ അങ്ങനെയല്ല അർത്ഥം മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തെ നമ്മൾ ഗ്രഹിക്കണം. അല്ലാതെ ആ വിഭക്തി നോക്കിയതിനു ശേഷം അതനുസരിച്ച് എന്ന് വെച്ചാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശബ്ദമാണ്, അർത്ഥത്തെ അല്ല. ശബ്ദം വേറെ ഭാഷയിലേക്ക് മാറ്റുമ്പം കർമ്മണി ഷഷ്ടി കർത്തരി ഷഷ്ടി എന്നൊക്കെ പറയുന്നിടത്തെല്ലാം ഈ പ്രശ്നമുണ്ട്. കർമ്മത്തിന് നമ്മളൊരു അർത്ഥം പഠിച്ചു വെച്ചിട്ടുണ്ട് മലയാളത്തിൽ. എന്താണ് ദ്വിതീയയ്ക്ക് അതിനപ്പുറമാ എന്നാണ്. പക്ഷെ കർമ്മത്തെ കാണിക്കാൻ ഷഷ്ടി ഉപയോഗിച്ചാലോ? ഷഷ്ടിക്കും. ആ അതെ. അപ്പൊ നമ്മളവിടെ ആശയത്തെയാണ് ഗ്രഹിക്കേണ്ടത്. അപ്പൊ ഇവിടെ അടുത്തു വരുന്നത് വളരെ പ്രധാനപ്പെട്ട സമാസമാണ്, ഉപപദ സമാസം. തത്പുരുഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്നാണ്. ഒന്ന് നേരത്തെ വന്ന തദ്ധാർത്ഥ ഉത്തരവ് സമാഹരിച്ച അതിൽ ഒന്നായിരുന്നു തദ്ധാർത്ഥ വിഷയ തദ്ധിതാർത്ഥത്തിന്റെ വിഷയത്തിൽ സമാസം വരുന്നു. അപ്പോൾ അത് നമ്മൾ തദ്ധിതം പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളവിടെ അത്യാവശ്യം എന്ത് ചെയ്തു? തദ്ധിതം നോക്കിയിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ ലഘുസിദ്ധാന്തപതിയിലായാലും ശരി സിദ്ധാന്തപതിയിലായാലും ശരി ഇത് കഴിഞ്ഞിട്ടാണ് തദ്ധം വരുന്നത്, സമാസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ആദ്യം തദ്ധം പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഉപസമാസം എന്ന് പറയുന്നത് കൃതന്തുമായി ബന്ധപ്പെട്ടാണ്, അതുപോലെ തന്നെ കൃതന്തമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അവിടെ കൃതന്തത്തിലെ പല നിയമങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ടി വരും. തദ്ധത്തിൽ അങ്ങനെയല്ല, ഒരു സൂത്രം മതി, ഏത് എങ്ങനെയാണ് വിഭക്തി പരത്തി വരുന്നത് അത് മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് തേന സംസ്കൃതം, സംസ്കൃതം ഭക്ഷ അണ്ണു വന്നു, ഇത്രയും മനസ്സിലാക്കി മതി. ഇവിടെ അതുപോലെ ഇവിടെ കൃതന്തവുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഉപസമാസ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സിദ്ധാന്തം പഠിക്കുന്നവർ ഉപസമാസത്തിൽ വരുമ്പം പ്രയാസപ്പെടും, അത് ബുദ്ധിമുട്ട് വരും മനസ്സിലാക്കാൻ. നമ്മൾ ഇവിടെ പൂർവകൃതന്തവും ഉത്തരകൃതന്തവും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഉപസമാസം എന്നാലും കുറച്ചത് മനസ്സിലാക്കി വരാൻ വീണ്ടും കൃത തദ്ധത്തിന്റെ നിയമങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് തൽക്കാലം മാറ്റിവെക്കുകയാണ്. കൃതന്തം മനസ്സിലാക്കിയതിന് ശേഷമായി കഴിയുമ്പോൾ ഇത് അനായാസമായി, കൃതന്തം മനസ്സിലാക്കിയതിന് ശേഷമല്ല, കൃതന്തത്തിനോടൊപ്പം കൃതന്തം പഠിക്കുമ്പോൾ തന്നെ അവിടെ ഉപസമാസം കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊപ്പമായി. അത് കഴിഞ്ഞ് വരുന്നത് പ്രധാനപ്പെട്ട മാത്രം, ഇവിടെ നമുക്ക് ആവശ്യം വരുന്ന, സാധാരണ ആവശ്യം വരുന്ന ചില സൂത്രങ്ങൾ മാത്രം നോക്കി മുമ്പോട്ട് പോയാൽ മതി. അതിന് തന്നെ ആവശ്യമുള്ള മാത്രം സാധാരണ പ്രയോഗത്തിൽ വരുന്നു. ഇതിലടുത്ത് 535-ാമത്തെ പേജ്, രാജാഹ സഹിഭ്യ സഖിഭ്യ ഷ്ടച്ച്. ഇത് സമാസം തന്നിരിക്കുന്ന ഒരു സൂത്രമാണ്, സാധാരണ പ്രയോഗത്തിൽ വരുന്നത് കൊണ്ടാണ് ഇത് ആവശ്യം വന്നിരിക്കുന്നത്. ഏതദന്ത തത്പുരുഷ ടച്ച് സ്യാത്. ഈ ശബ്ദങ്ങൾ അന്ത്യത്തിൽ വരുന്ന തത്പുരുഷനിൽ സമാസത്തിൽ എന്ത് വരും? ടച്ച് വരും. അതായത് രാജൻ ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ രൂപം? രാജാ രാജാനോ രാജാനോ രാജാനും രാജാനോ രാജഹ എന്നാണ്. പക്ഷെ ചില സ്ഥലത്ത് രാജഹ എന്നാണ്. അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. സമാസം തമ്മിലെന്നുകൊണ്ടാണ് തത്പുരുഷന്റെ പരമരാജയോട് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഇത് കർമ്മധാരയ സമാസമാണ്. പരമശ്ച അസോ രാജാച്ച എന്ന് വിഗ്രഹിക്കുന്നു. ആലോചിക്കുന്നു എങ്ങനെ വരും? പരമസോ രാജൻസോ ടച്ച്. അവിടെ തന്നെ എന്ത് വരും? ടച്ചും വരും. ടച്ചിൽ ശേഷിക്കുന്ന എന്താ? ആ പരമ ഇവിടെ ഒരു സമാസം ഇരിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? സന്മഹത് പരമോത്തമോത്കൃഷ്ടാഹ പൂജ്യമാനേഹി സൻ വൈദ്യ പഠിച്ചായിരുന്നു. അല്ല, ആ സൂത്രപ്രകാരം സമാസം വരും. സന്മഹത് പരമോത്തമോത്കൃഷ്ടാഹ പൂജ്യമോ നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ പുറനിപാതം ചെയ്യുന്ന ഏതിനായിരിക്കും? പരമശബ്ദം. അത് പുറനിപാതം ചെയ്തു സ്വപ്പ് ലോപിച്ച് ശേഷിക്കുന്ന എന്തായിരിക്കും? പരമ രാജൻ ടച്ചിൽ എന്ത് ശേഷിക്കും? ആ അവിടെ എന്ത് വരും? എന്താ വരുന്ന? പരമ രാജൻ ടച്ച് ആന്നിരിക്കുന്നിടത്ത് എന്ത് വരും? എന്താ വരുന്ന? എന്താ വരുന്ന? ആർക്കും അറിയില്ല. പഠിച്ചത് നസ്തബ്ദിതേ പ്രകാരം എന്ത് വരും? ടീക്ക് ലോകം വരും. ഇപ്പൊ എന്ത് വരും? പരമ രാജ് ആ. ഇപ്പൊ എന്തായി? പരമരാജ സുവന്നു, പരമരാജ എന്ന് പറയുന്നു. ഇപ്പൊ രാജൻ ശബ്ദം രാജാ രാജാനു രാജാനഹ എന്ന് പറയേണ്ട ശബ്ദം എങ്ങനെ രാജഹ എന്നായി എന്ന് സംശയം വരും. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. സാധാരണ വരുന്ന ഒരു സംശയമാണ്, രാജൻ ശബ്ദം എങ്ങനെ രാജഹ എന്ന് വരുന്നു? രാജാന്നേ വരാവും. രാജ ആ രാജാവിനാണ് മലയാളത്തിൽ എഴുതുന്നത് രാജാവ്. മലയാളത്തിൽ അവിടെ വ് ആദേശമായി വരും. രാജാവ് നിങ്ങളുടെ ഭാഷയില രാജ. അപ്പൊ അതാണല്ലോ സംസ്കൃതത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നത്. മഹാത്മാ മലയാളത്തിൽ എന്ത് പറയും? മഹാത്മാവ്. അങ്ങനെ മാവാക്കുന്ന മലയാളികളാണ്. ആകാരാന്തങ്ങളല്ല. മലയാളത്തിൽ അത് ശരിയാ, അങ്ങനെ എഴുതാം. ഇവിടെ സംസ്കൃതത്തിൽ വരുമ്പം രാജ എന്നുള്ളതിന് പകരം രാജൻ രാജ എന്നാവുന്ന എങ്ങനെയാ? എങ്ങനെ? സർവനാമസനജാസം ഉപദാതീർഘം സുലോഭം നലോഭം എന്ന് രാജ എന്ന് വരും. പരമരാജ എന്ന് വരും. ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചത്. ഇവിടെ വേറൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് അതിരാജി എന്നാണ്. അതിരാജി അത് രാജാനം അതിക്രാന്ത എന്ന് വിഗ്രഹിക്കും. രാജാനം അതിക്രാന്ത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അലവ് വിഗ്രഹം എങ്ങനെ വരും? രാജൻ രാജനം അതി ടച്ച് വരണ്ടേ? ഇപ്പൊ ടച്ചും വന്നു, സമാസം വന്നു. ഏതിനാ പൂർവ്വ നിവാദം? എങ്ങനെയാ സമാസം വരുന്നത്? സമാസം വരുന്നത് എങ്ങനെ? ആ അത്യാദയ പ്രാന്താദ്യർത്ഥ ദ്വിതീയ. അപ്പൊ അതിപൂർവ്വ നിവാദം ചെയ്തു അതി രാജൻ ടച്ചില. പിന്നെ എന്തുവരും? നസ്തദ്ധ്യത ലോപിച്ചു അതി രാജ എന്ന് വന്നു. അതി ഇവിടെ വിഗ്രഹിച്ചത് എങ്ങനെയാണ്? രാജാനം അതിക്രാന്ത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ രാജാവിനെ അതിക്രമിച്ച സ്ത്രീയാണ്, രാജ്ഞിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആണ്. ശക്തിയിലോ ഗുണത്തിലോ സൗന്ദര്യത്തിലോ ഒക്കെ അതിക്രമിച്ച ഒരു സ്ത്രീ. അതാണെന്ത്? ആ സ്ത്രീ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ പരവലിംഗം ദ്വന്ദ്വ തത്പുരുഷയോ എന്ന് പറയുന്ന നിയമം അനുസരിച്ച് അതിന്റെ അപവാദമായിട്ട് ഏത് വരും? ദിഗുപ്രാപ്താവുന്ന അലംപൂർവ ഗതിസമാസ പ്രതിഷേധം. ഇത് ഗതിസമാസമാണ്, ഉണ്ട്. ഇത് വിശേഷ്യത്തിനനുസരിച്ച് വരണം. ഇവിടെ വിശേഷ്യം എന്താണ്? സ്ത്രീ. അതുകൊണ്ട് ഇവിടെ വിശേഷ്യത്തിന് വരുമ്പോൾ ഇത് സ്ത്രീലിംഗമാകണം. സ്ത്രീലിംഗമാകുന്നതിന് പ്രക്രിയ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ടച്ചിൽ ടകാരം ഇത്തായതുകൊണ്ട് ഗീപ്പ് വരും. ടിത്ത്, ടിത്താണെങ്കിൽ ഗീപ്പ് വരും. അപ്പോൾ എന്തുവരും? അതി അതിരാജ ഈ, രാജ ഈ എന്നാണ്. നേരത്തെ ടച്ചിൽ അവിടെ ഇരിക്കുകയാണ്. ആകാരം എസ് ഇ പ്രകാരം ലോപിച്ചു. അപ്പൊ അതിരാജി, അതിരാജ്ഞി എന്ന് വരത്തില്ല. രാജാവിനെ അതിക്രമിച്ചവൾ രാജ്ഞിയാണെങ്കിലും ശരി, എങ്ങനെ വരത്തുള്ളൂ? അതിരാജി എന്നേ വരത്തുള്ളൂ, അതിരാജ്ഞി എന്ന് വരത്തില്ല. അപ്പൊ ഈ ഉദാഹരണം കൊടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പരവലിംഗം ദന്തു തത്പുരുഷയോ അല്ല വരുന്നത്, വിശേഷ്യത്തിനനുസരിച്ചാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിരാജി, രാജാവിനെ അതിക്രമിച്ചവൾ എന്ന് വരുന്നു. അടുത്ത മൂന്നാമൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് രാജ അഹി അഹ സഹി. അഹൻ ശബ്ദം എന്ന് പറയുന്നതിൽ വേറെ പല സൂത്രങ്ങളും പ്രവർത്തിക്കും, തദ്ധിത പ്രത്യയങ്ങൾ വരും. അതുകൊണ്ട് തൽക്കാലം നമ്മളത് വിടുന്നു. നമ്മൾ ഈ രണ്ട് ശബ്ദം ഇപ്പൊ പഠിക്കുന്നുള്ളൂ. ഏതൊക്കെ? രാജൻ ശബ്ദവും സഹി ശബ്ദവും. ഇപ്പൊ ആവശ്യമുള്ളത് മാത്രം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകും. ഇപ്പൊ കൃഷ്ണ സഖ ശബ്ദം അങ്ങനെ വരുന്നതാണ്. കൃഷ്ണസ്യ സഖി ശബ്ദത്തിന്റെ രൂപം എങ്ങനെയാ പോകുന്നത്? സഖ സഖായോ സഖി എന്നാണെങ്കിലും രൂപം വരുമ്പോ എന്ത് വരുന്നു? സഖ എന്ന് വരുന്ന എന്താ അങ്ങനെ വരാൻ കാരണം? സഖി സുഖന്നിരിക്കുമ്പോ അനങ് അനങ് സൂപരമിരിക്കുമ്പോ അനങ് വന്നു. പിന്നെ സഖൻ വന്നിരിക്കുമ്പോ ഉപദാതരൂപം വന്ന് സുലഭിച്ച് സഖ എന്ന് വന്നു. പിന്നെ സഖായി ഒന്ന് വരാൻ എന്താ കാരണം? സഖ്യ ഒരു സമ്പത്ത് നിത്യുദ്ഭാവം ഒന്ന് വൃദ്ധി ഒന്ന് സഖായു. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ സഖി ശബ്ദം ഇകാരാന്തമാണെങ്കിലും പ്രഥമമായ ഏകവചനത്തിൽ എങ്ങനെ വരുന്നു? സഖ ആകാരാന്തം പോലെ തോന്നും. വിഗ്രഹിക്കുമ്പോഴും നമ്മൾ അങ്ങനെ വിഗ്രഹിക്കും, കൃഷ്ണസ്യ സഖ എന്ന് വിഗ്രഹിക്കും. ഷഷ്ടി സമാസമാണ്. അത് വിഗ്രഹം എങ്ങനെ വരും? കൃഷ്ണ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ സഖി സു. സഖി സു ആണ് പ്രാതിപതിക സഖിയാണ്. പുറഞ്ഞുപാത ഏതിനെ ചെയ്യും? ഷഷ്ടി കൃഷ്ണ ശബ്ദത്തിന്. ഏതാണ് സൂത്രം? സമാസം വരുന്നു. സമാസം വന്നുകൊണ്ട് പൂർവ്വനിപാതം ചെയ്തു കൃഷ്ണ. അപ്പോൾ കൃഷ്ണ സഖി സു എന്നാണ്. രാജാ സഭ്യ ടച്ച് ടച്ച് എങ്ങനെയായി? കൃഷ്ണ സു സഖി കൃഷ്ണ സഖി സു ടച്ച്. സമാസം വന്ന് സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കൃഷ്ണ സഖി ആ കൃഷ്ണ സഖി ആന്നിരിക്കുന്നിടത്ത് എന്തോരും എസ് ഏതു ചപ്രകാരം വികാരം ലോപിച്ച് ആ കൂടി ചേരുമ്പോൾ എന്തായി? കൃഷ്ണ സഖ രാമശബ്ദം പോലെ ഒരു രൂപം. കൃഷ്ണ സഖ. ബാക്കി എങ്ങനെ? കൃഷ്ണ സഖവും കൃഷ്ണ സഖ സഖ കൃഷ്ണ സഖായോ കൃഷ്ണ സഖായ എന്നല്ല കൃഷ്ണ. അപ്പോൾ ഇവിടെയും ചിന്തിക്കും സഖിശബ്ദം സഖ എന്നാണ് വരുന്നത്, പക്ഷെ ഇവിടെ എങ്ങനെ സഖ എന്ന് വന്നു അകാരാന്തമായി? അത് ടച്ച് വന്നിട്ടാണ്. ഇങ്ങനെ രൂപമാറ്റം വരുന്നിടത്തല്ല ഒരു ശബ്ദത്തിന്. ഇതുപോലെ അഹൻ ശബ്ദം പതി ശബ്ദത്തിനൊക്കെ രൂപമാറ്റം വരും. അവിടെ എല്ലാം മനസ്സിലാക്കണം, ഇവിടെയൊക്കെ ഏതോ സമാസാന്തം വന്നിട്ടുണ്ട്. അക്ഷിശബ്ദം ഉപശബ്ദം ഇവിടെയൊക്കെ രൂപമാറ്റം വരുന്ന, അവിടെയെല്ലാം സമാസം ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം എടുത്തത്. തൽക്കാലമല്ല, അത്ര മതി, ഇനി മുമ്പോട്ട് പോട്ടെ. ഇതെല്ലാം സമാസമാണെന്നാണ് ഇവിടെ വിധിക്കുന്നത്. അതിനൊക്കെ പലതും തദ്ധിതമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. അടുത്ത് വരുന്നത് 541 പേജിൽ ആൺമഹത സമാനാധികരണ ജാതീയോഹോ. മഹത ആകാരോ അന്തരാദേശ സ്യാത് സമാനാധികരണേ ഉത്തരപതേ ജാതീയേച്ച പരേ. നമ്മളെ മുമ്പ് വന്നതാണ് ഒരിക്കൽ. മഹശബ്ദത്തിന് ആകാരം അന്താദേശമായി വരും. സമാനാധികരണ ഉത്തരപതേ, സമാന അധികരണമായ ഉത്തരപദം പരമിരിക്കുമ്പോ. പിന്നെ ജാതി, ജാതി എന്ന് പറയുന്ന ഒരു പ്രത്യയമാണ് തദ്ധിതത്തിൽ. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ആ പ്രത്യയം വരുമ്പോഴും ഇത് തന്നെ സംഭവിക്കും. ആ തദ്ധിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ആവശ്യമുള്ള മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഉദാഹരണം എന്താണ്? മഹാബ്രഹ്മ, മഹാബ്രഹ്മ രണ്ട് ശബ്ദങ്ങളാണ്. അത് മഹാബ്രഹ്മ എന്ന് പറയുന്നത് മഹാൻ ചാസോ ബ്രഹ്മാച എന്ന് വിഗ്രഹിക്കുന്നു. മഹാൻ ച അസോ ബ്രഹ്മാച എന്ന് പറയുന്നു. അലൗകികരം എങ്ങനെ വരും? മഹസു ബ്രഹ്മൻസു. ബ്രഹ്മൻ ശബ്ദമാണ് ബ്രഹ്മന്നായത്. ബ്രഹ്മൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, അതാണ് ബ്രഹ്മന്ന് വന്നത്. മഹാൻ ചാസു ബ്രഹ്മാച എന്ന് പറയും. ബ്രഹ്മൻ ശബ്ദം എങ്ങനെയാ അതിന്റെ രൂപങ്ങൾ പോകുന്നത്? ബ്രഹ്മൻ, ബ്രഹ്മ ബ്രഹ്മാണു, ബ്രഹ്മാണം ബ്രഹ്മാണു, ബ്രഹ്മാണം ബ്രഹ്മാണു ബ്രഹ്മണ. അവിടെ എന്താ അല്ലോപാന വരാത്തത്? അകാർ ലോപിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണോ? പിന്നെ സംയോഗാത് വമന്താത് കേട്ടിട്ടുണ്ടോ? പിന്നെ സംയോഗാത്, അവിടെ സംയോഗത്തിൽ മകാരം വന്നതുകൊണ്ട് അല്ലോകാന പ്രവർത്തിക്കത്തില്ല. ബ്രഹ്മണ. അപ്പൊ ഇവിടെ അലവ് വിഗ്രഹം എങ്ങനെ വരും? മഹത്സു ബ്രഹ്മൺസു. സമാസം വരുന്ന ഏത് സൂത്രപ്രകാരം? സന്മഹത് പരമോത്തമ ഉത്കൃഷ്ട പൂജ്യമാനേഹി. മഹാനായ ബ്രാഹ്മണൻ എന്നർത്ഥം. അപ്പോ അവിടെ സമാസം വരുന്നു, സുപ്പലോപിച്ചു, ശേഷിക്കുന്ന എന്താണ്? മഹത്, മഹത് ബ്രഹ്മൻ, ടച്ച് എങ്ങനെ വരും? അതല്ല, മഹത്, മഹത്ത് സു ബ്രഹ്മൻ സു സു ലോപിച്ചു മഹത്ത്. മഹത ആകാര അന്താദേശം. ഇപ്പൊ എന്തുവരും? തകാരത്തിന് ആകാരം വന്ന് എന്തുവരും? ആ വന്നിട്ട് എന്താണ്? മഹാ ബ്രഹ്മൻ എന്ന് പറഞ്ഞു. അവിടെ എന്ത് സംഭവിക്കും? ബ്രഹ്മൻ എന്നുള്ളടത്ത് മഹാബ്രഹ്മനെന്ന് ബ്രഹ്മൻ സൂലോപിച്ചു പോയി. മഹത്തിന് ആത്മം വന്നു, സവർണ ദീർഘം വന്നു, മഹാബ്രഹ്മൻ എന്നിരിക്കുന്നു. ഇങ്ങനെ അതെങ്ങനെ ഉപദാദീർഘം വരുന്നത്? അല്ലോപം വരണമെങ്കിൽ എന്ത് വേണം? മഹത്ത് ബ്രഹ്മൻ എന്നിരുന്നു, മഹത്ത് ബ്രഹ്മൻ എന്നിരുന്നു, രണ്ടിടത്ത് സുലോപിച്ചു. പൂർവത്തില് തകാരത്തിനാകാരം വന്ന് ദീർഘം വന്നു, മഹാബ്രഹ്മൻ എന്നായി. എങ്ങനെ വരും അവിടെ? അവിടെ ഇനി എന്ത് സൂത്രമാണ് പ്രവർത്തിക്കേണ്ടത്? ഇനി അവിടെ സ്വാദ്യുൽപത്തി ആണോ പ്രവർത്തിക്കേണ്ടത്? ഇതുവരെ പഠിച്ചതനുസരിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ കൂടുതൽ എങ്ങനെ സൂരു ഇവിടെ പറയേണ്ടത് നലോപപ്രാതിപതികാന്തസ്യ. എങ്ങനെ വരും നലോപ പ്രാതിപതികാന്തസ്യ? പ്രാതിപതി സഞ്ജ എങ്ങനെ വന്നു? ഏകദേശ വികൃതം അനന്യമത്വം വന്നുകൊണ്ട് പ്രാതിപതി സഞ്ജ വന്നു. ബ്രഹ്മൻ എങ്ങനെ പ്രാതിപതി സഞ്ജ വരും? പ്രാതിപതി സഞ്ജ വന്നാൽ തന്നെ നഗാരം എങ്ങനെ ലോപിക്കും? എങ്ങനെ പ്രതിസഞ്ജ വരും? എങ്ങനെയാണ് പ്രതിസഞ്ജ വരുന്നു? ബ്രഹ്മനില് എങ്ങനെ പ്രതിസഞ്ജ വരും? അന്തർവർത്തിനി വിഭക്തി ആശ്രിത്യ. എന്നുവെച്ചാ പ്രത്യേകലോപേ പ്രത്യേക ലക്ഷണം. പ്രത്യേകം ലോപിച്ചു പോയാലും പ്രത്യേകലോപേ പ്രത്യലക്ഷണ പ്രകാരം എന്തുവരും? പ്രതിസഞ്ജ വരും. ഇങ്ങനെ അതിന് സമാനം പറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയാണ് ലുക്ക് വരുന്നത്. പക്ഷേ പ്രത്യേകലോപേ പ്രത്യേകലക്ഷണം പ്രകാരം വന്നു കഴിഞ്ഞാൽ നകാരം ലോപിക്കേണ്ടതാണ്. പക്ഷെ അവിടെ പറയും ഉത്തരപദേ പ്രതിഷേധ. ഉത്തരപദത്തിൽ പ്രത്യേകലോപയെ പ്രത്യേകലക്ഷണം മാനിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നകാരം ലോപിക്കില്ല. വാർത്തികൻ ഉത്തരപദേ പ്രതിഷേധോ ഉത്തമ്യം. അപ്പൊ നഗാരം ലോപിക്കത്തില്ല. നഗാരം ലോപിക്കാതിരുന്നാൽ പിന്നെ എങ്ങനെയായിരിക്കും പ്രാതിപതികം? മഹാബ്രഹ്മന് പ്രാതിപതി സഞ്ജ വരും. സു വന്നു കഴിഞ്ഞാൽ എന്തുവരും? സർവനാമസ്ഥാനയാ സമ്പുദ്ധ ഉപദാദീർഘം സുലോപം നലോപം വന്നിട്ട് എന്തുവരും? മഹാബ്രഹ്മാണ ബ്രഹ്മാണോ മഹാബ്രഹ്മണ. അങ്ങനെ വരും. എന്തുകൊണ്ട് മഹാബ്രഹ്മ എന്നുള്ളത് അല്ലോപന വരാത്തത്? അങ്ങനെ അങ്ങനെ എന്താണ് ബസഞ്ഞുള്ളിടത്തെ അത് പ്രാപ്തമാകുന്നുള്ളു, പിന്നെ അല്ലേ നിഷേധം വരുന്നുള്ളു. സൂപരമായിരിക്കുമ്പം ബസഞ്ഞ ഉണ്ടാ? ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമില്ല. മഹാബ്രഹ്മ എന്ന് പറഞ്ഞു. ഇനി ഇനി അടുത്ത രൂപം വരുന്നു മഹാബ്രഹ്മ. മഹാബ്രഹ്മ അതെങ്ങനെ വരുന്നു നോക്കാം. വിഗ്രഹിക്കുന്ന എങ്ങനെ തന്നെ മഹാൻ ചാസവും ബ്രഹ്മചാന്ന് വിഗ്രഹിച്ചു. വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തൊരു നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ സമാസം വരുന്നു, സുലോപിക്കുന്നു. അവിടെ എൻ്റെ പൂർവ്വത്തിലെ സൂത്രം പറഞ്ഞു എന്താണ്? കൂ മഹദ്ഭ്യാം അന്യദർശ എൻ്റെ പൂർവ്വത്തിലെ സൂത്രം ആഭ്യാം ബ്രഹ്മണോ വാട്ടച്ചസ്യ തത്പുരുഷേ. കു ശബ്ദത്തിൽ നിന്നും മഹത് ശബ്ദത്തിൽ നിന്നും പരത്തിലിരിക്കുന്ന ബ്രഹ്മൻ ശബ്ദത്തിന് വികല്പമായി ടച്ച് വരും. ആ വികല്പമാണ്. അപ്പൊ ഇവിടെ എന്തോരം ടച്ച് വരുന്നു, വരുന്ന പക്ഷമാണ് ഇനി നോക്കുന്നു. അപ്പോ അലവ് യോഗ്യം എങ്ങനെ വരും? മഹത്ത് സു ബ്രഹ്മൻ സു ടച്ച് സമാസം വരുന്നു, സുപ്പ് ലോപിക്കുന്നു. എങ്ങനെയിരിക്കുന്നു? മഹത്ത് ബ്രഹ്മൻ ആന്നിരിക്കുന്നു. പൂർവത്തില് ആത്മഹ സമാനാധികരണ ജാതിയോഹോ പ്രകാരം ആത്മം വന്നു, സവർണദീർഘം വന്നു. എന്നൊരു മഹാ ബ്രഹ്മൻ പരത്തിൽ ടച്ച് വന്നു. അവിടെ എന്തുവരും? നസ്തദ്ധ്യതെ ടിലോപിച്ചു. അപ്പൊ എന്തുവരുന്നു? മഹാബ്രഹ്മ മഹാബ്രഹ്മ സു വന്നിട്ട് മഹാബ്രഹ്മ. ഇപ്പൊ രണ്ടു രൂപം വരും, മഹാബ്രഹ്മെന്നും വരാം. ഇപ്പൊ ബ്രഹ്മൻ ശബ്ദമെന്ന് പറയുന്നത് പുല്ലിംഗത്തിൽ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മാന്ന് വരും. നമസ്വലിംഗത്തിലാണെങ്കിലോ നമസ്കാരത്തിൽ ഇങ്ങനെ വരും ബ്രഹ്മ എന്ന് വരും. നമസ്കാരത്തിൽ ബ്രഹ്മ സമോൺ നമസ്കാർ ലുക്ക് വന്ന് നഗാരിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? ബ്രഹ്മ. പക്ഷെ ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു ലോകം വരുന്നു പുല്ലിംഗത്തിൽ. അതെങ്ങനെ വരുമെന്ന് സംശയം ഉണ്ടാവും. മഹാബ്രഹ്മ അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തിന്റെ ആവശ്യം. കുമഹദ്ഭ്യാം അന്യദർശ്യാം പ്രകാരം വികൽപ്പേന ടച്ച് വരുമ്പോൾ അകാരാന്തമായി രാമശബ്ദം പോലെ രൂപം വരും. മഹാബ്രഹ്മ മഹാബ്രഹ്മവും മഹാബ്രഹ്മാഹ അങ്ങനെ വരും. വരുമ്പോൾ മാത്രം. അങ്ങനെ സൂത്രം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഭ്യാം എന്ന് പറഞ്ഞോ കു മഹദ്ഭ്യാം പരത്തിലുള്ള ബ്രഹ്മണ ബ്രഹ്മത്തിന് വാ വികല്പമായിട്ട് ടച്ച് വരുന്നു തത്പുരുഷേ. അതിൽ കൂവിന്റെ ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കുസിതോ ബ്രഹ്മ കുബ്രഹ്മ. കൂ പൂർവത്തി വരുമ്പോഴേ ഇതുപോലെ രണ്ട് സംഭവിക്കാം. കുസിതോ ബ്രഹ്മ എന്ന് വിഗ്രഹിക്കുന്നു, സമാസം ഇങ്ങനെ വരും. കുഗതി പ്രാദേഹ കൂ എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് എന്തുവരും? സമാസം വരുന്നു. കൂവിനപൂർവ നിവാദം. ഇത് അളവ് വിഗ്രഹം എങ്ങനെ വരും? കൂ ബ്രഹ്മൻ സു ആദ്യം കൊടുത്തിരിക്കുന്നത് ടച്ച് വരുന്ന ടച്ച് വരും. സുപ്പുലോപിച്ചു കൂ ബ്രഹ്മൻ ടച്ച് അവിടെ എന്തുവരും? നസ്തദ്ധ്യത കുബ്രഹ്മ പ്രാതിസഞ്ജമെന്നു അകാരാന്തമായി. അകാരാന്തമാകാൻ കാരണം ടച്ചാണ്. ബ്രഹ്മനിലെ തന്നെ പോയി ടച്ച് വിധിക്കുന്ന എല്ലായിടത്തും അതിനെ അകാരാന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടി ആയതുകൊണ്ട് ശ്രീലിംഗത്തിൽ നീപ്പം വരും. എല്ലായിടത്തും വരണമെന്നില്ല, അങ്ങനെ പ്രയോഗം ഉണ്ടെങ്കിൽ. കുബ്രഹ്മ ടച്ച് വരാത്ത പക്ഷത്തിൽ എങ്ങനെ വിഗ്രഹിക്കും? കു ബ്രഹ്മൻ സു പിന്നെ ടച്ച് വരാത്ത പക്ഷം ബ്രഹ്മൻസു സമാസം എങ്ങനെ വരും? ഉപതി പ്രാതയ വന്നൂരി നോക്കൂ. ബ്രഹ്മൻ എന്നിരിക്കുന്നു, കുബ്രഹ്മൻ പ്രാതിസഞ്ജ സുവന്നു, ഉദാതിരൂപം സുലോകം നലോകം കുബ്രഹ്മ. അടുത്തവിടെ വേറെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, മഹാദേവ മുമ്പ് വന്നാണ്. മഹാൻ ചാസോ ദേവസ്ഥാന്ന് വിഗ്രഹിക്കും, അലവ് വിഗ്രഹം എങ്ങനെ വരും? മഹത്ത് സു ദേവസു. സമാസം എങ്ങനെ വരും? സൻ മഹത് പരമോത്തമോ കൃഷ്ട പൂജ്യമാനേ. സമാസം വന്നു സുലോപിച്ചു മഹത്ത് ദേവ, അവിടെ എന്തുവരും? ആൻ മഹത് സമാനാധികരണ ജാതി പ്രകാരം മഹത്തിലെ തകാരത്തിനാക്കം വന്നു, സവർണദീർഘം വന്നു മഹാദേവ. പരവലിംഗം ദ്വന്ദ്വ തത്രയോ മഹാദേവനിൽ നിന്ന് സു വന്നാൽ മഹാദേവ മഹാദേവ. ഈ ഉദാഹരണം കൊടുത്തത് ആത്വം വരുന്നതാണ്. മഹാജാതി സദ്യതമാണ്, നമ്മളിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. ജാതിയുടെ പ്രത്യേകം വരുമ്പം പഠിച്ചാൽ മതി. സമാനാധികരണേക്കും അടുത്ത് ചോദിച്ചിരിക്കുന്നു, മഹത സേവ മഹത് സേവ. മഹാന്റെ സേവ എന്നാണ് വിഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സമാസം വരും? ഷഷ്ടി സമാസം വരും. മഹത സേവ അലൗക വിഗ്രഹം എങ്ങനെ വരും? സേവാസു. സമാസം എങ്ങനെ വരും? സ്വപ്പ് ലോപിച്ചു മഹത്ത് സേവ എന്നിരിക്കുന്നു. പിന്നെ സു വന്നു മഹത് സേവാന്ന് വന്നു. എന്തുകൊണ്ടാണ് സേവ എന്ന് വരാൻ കാരണം? സ്ത്രീലിംഗം ആയതുകൊണ്ട്. എന്തുകൊണ്ട് മഹത് സേവ എന്ന് വന്നു? പരവലിംഗം ബിന്ദു തത്പുരുഷ മഹത് സേവാന്ന്. സേവ തന്നെയാണ് ശബ്ദം. സു വന്നു കഴിഞ്ഞാൽ സേവ ആകാരാന്ന് തുടങ്ങി. സു ലോപിച്ചു എങ്ങനെ? ഫലങ്ങാഭ്യോ ദീർഘാസ്യം. ഏതുപോലെ ഒരു രൂപം മഹാസേവയുടെ? സീതാപോലെ വരും. അത്രയും മതി അവിടെ. ബാക്കിയൊക്കെ നമ്മൾക്കിപ്പോൾ പോകാൻ പറ്റിയ സ്ഥലങ്ങളല്ല. പിന്നെ ഇതിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ മുമ്പോട്ട് പോകണം. അടുത്ത് വരുന്നു പരവലിംഗം ദന്തു തത്പുരുഷയോ 545. സാധാരണ പ്രയോഗത്തിൽ വരുന്നത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഏദേഹോ പരപദസ്യ ഇവ ലിംഗം സ്യാത്. ഏതിനൊക്കെയാണ് ദ്വന്ദ്വനും തത്പുരുഷൻ? അല്ല, ദ്വന്ദ്വം നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. കൊക്കുടെ മയൂര്യവും ഇമേ. മയൂരി കുക്കുടവും ഇമൗ. ഇതിലെ ആദ്യത്തെ ഇമേ എന്നുള്ളതും രണ്ടാമത് വന്ന ഇമൗ എന്നുമാണ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊക്കുടെ മയൂര്യവും ഇമേ പഠിച്ചിട്ടുണ്ട്. ഈ ഇമേ എന്ന് പറയുന്നത് രൂപങ്ങൾ എങ്ങനെയാണ് വരുന്നത്? അതാണ്, അത് ശ്രീണീ ശബ്ദം. രണ്ടാമത് വന്നിരിക്കുന്ന ഇമൗ അതെങ്ങനെയാ വരുന്നത്? അയം ഇമൗ ഇമേ. അയം ഇമൗ ഇമേ എന്ന് പറയുമ്പോ ഏത് ലിംഗമായി? പുല്ലിംഗം പ്രഥമ ദ്വിവചനം. പിന്നെ ഇയം ഇമേ ഇമാഹ എന്ന് പറയുമ്പോഴോ ശ്രീലിംഗം ഇത് സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കണം. കാരണം പുല്ലിംഗത്തിൽ പ്രഥമാ ബഹുവചനം എങ്ങനെ, സ്ത്രീലിംഗത്തിൽ പ്രഥമാ ദ്വിവചനം എങ്ങനെ, രണ്ടും ഒരുപോലെയാണ്. സാഹചര്യം വെച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഇമേ എന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊക്കുട മയൂര്യവും എന്നുള്ളിടത്ത് സ്ത്രീലിംഗമാണ്. കാണിക്കാനാണ് അത് കൊടുത്തിരിക്കുന്നത്. കുക്കുടശ്ച മയൂരീച്ച എന്ന് വിഗ്രഹിക്കുന്നു. കുക്കുട ശബ്ദം പുല്ലിംഗവും മയൂരി ശബ്ദം സ്ത്രീലിംഗവുമാണ്. ഇവിടെ ദ്വന്ദ്വ സമാസം വരുന്നു, അത് നമ്മൾ പഠിക്കും. ചാർത്തിയ ദ്വന്ദ്വ ദ്വന്ദ്വം വന്ന് സമാസം വന്ന് സുപ്പു ലഭിച്ചു, അതെല്ലാം പോട്ടെ. ഇവിടെ പരപദം എന്ന് പറയുന്ന ഏതാണ്? മയൂരി. അപ്പോൾ ആ സമസ്ത പദത്തിന് പരപദത്തിന്റെ ലിംഗം വരണം. അതുകൊണ്ടിവിടെ ഇതരേതര ദ്വന്ദ്വനാണ്. ഇവിടെ സൂത്രത്തിൽ ദ്വന്ദ്വനെന്ന് പറഞ്ഞുകൊണ്ട് ഇതരേതര ദ്വന്ദ്വനെ എടുക്കണം, സമാഹാര ദ്വന്ദ്വനല്ല. അപ്പോൾ അവിടെ പരപദത്തിന്റെ ലിംഗം വന്നപ്പോൾ കുക്കുട മയൂജ്യൗ എന്ന് വന്നു. അപ്പൊ ഇതിന്റെ രൂപങ്ങൾ എങ്ങനെ പോവും? എങ്ങനെ ഇവിടെ ദ്വിവചനമുള്ളത്? രണ്ടെണ്ണമുള്ളതുകൊണ്ട് ദ്വിവചനേ ഉള്ളൂ. കുക്കുട മയൂര്യൗ മയൂരി മയൂര്യോ എന്നല്ല, മയൂര്യോ രണ്ടെണ്ണമുണ്ട് ദ്വിവചനം. ഇതരേതര യോഗ ദ്വന്ദ്വനെന്ന് പറയും. രണ്ടെണ്ണമുള്ളപ്പോ ദ്വിവചനേ വരും. മയില കോഴി, കോഴി സാധാരണ കോഴിക്ക് പറയും കുക്കുടം. കുക്കുടാണ്ടം പറയാറില്ല. ഇനി ഇതേ ശബ്ദം തന്നെ മയൂരീച്ച അസൗ കുക്കുടശ്ച എന്നല്ല, മയൂരീച്ച കുക്കുടശ്ച. ഇടയ്ക്ക് അസൗ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ കർമ്മധാരേനാകും. ഇത് മയൂരീച്ച കുക്കുടശ്ച എന്ന് വിഗ്രഹിക്കുന്നു. ഇവിടെ ഈ സമാസം വരുന്നു. ഇവിടെ പര പദം ഏതാണ്? കുക്കുടം. അതുകൊണ്ട് പുല്ലിംഗം വന്നു, പരവല്ലിംഗം ദന്തു തത്പുരുഷം. അപ്പൊ മയൂരി കുക്കുടൗ എന്ന് വന്നു. അത് പുല്ലിംഗം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇമവ് എന്ന് കാണിച്ചു. നേരത്തെ ഒന്ന് സ്ത്രീലിംഗം ഒന്ന് കാണിക്കാൻ വേണ്ടി ഇമേ എന്ന് കാണിച്ചു. അപ്പൊ ഇത് ദ്വന്ദ്വത്തിന് പരവർലിംഗം വന്നാണ്. അർദ്ധ പിപ്പലി പിപ്പല്യാഹ അർദ്ധം അർദ്ധ പിപ്പലി സമാസം എങ്ങനെ വരുന്നത്? എന്താണ് അർദ്ധം നംസകം സമാസം വന്നു. അലവേഗ്രഹം എങ്ങനെ വരും? അലൗകിക വിഗ്രഹം, ലൗകിക വിഗ്രഹം അർദ്ധ സു സമാസം ഒന്ന് സുപ്പുലോപിച്ചു. പൂർവനിപാതം ചെയ്യുന്നതിനെ അപ്പോ അർദ്ധ പിപ്പലി. ഇത് തത്പുരുഷനാണ്. അർദ്ധ പിപ്പലി പരവല്ലിംഗം ദന്തു തത്പുരുഷയോ. പിപ്പലി ശബ്ദ സ്ത്രീലിംഗമായിട്ട് എന്ത് വരും? അർദ്ധ പിപ്പലി എന്ന് വരുന്നു. ഇവിടെ പിപ്പല്യാഹ അർദ്ധം അർദ്ധേന അർദ്ധ എന്നൊക്കെ വരാം. ഇപ്പൊ നിയതലിംഗം ഏതിനാണ്? പിപ്പലിക്ക്. അപ്പൊ അവിടെ ഉപസർജനം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഹർസവും വരും. വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തുകൊണ്ട് വന്നില്ല? ഷഷ്ട്യാം വാർത്തികം ഏകവിഭക്തു അഷഷ്ടി എന്തോ വചനം. ആ സൂത്രത്തിൽ അഷഷ്ടി എന്തോ എന്ന് പറയുന്നു. ഷഷ്ടി എന്തത്തിനത് വരത്തില്ല. ഡർദ്ധപിപ്പലി എന്ന് വരുന്നു. അവിടെ വരുന്ന ദിഗു പ്രാപ്താപന്ന അലംപൂർവ ഗതി സമാസേഷു പ്രതിഷേധോ വാച്യ. ഈ പറഞ്ഞ പരവലിംഗം ദന്ദ്വ തത്പുരുഷയോ എന്നുള്ളതിനെ നിഷേധിക്കുന്നവിടേക്ക് ദിഗുവില് പ്രാപ്ത ആപന്ന ശബ്ദങ്ങളിൽ അലംപൂർവമായ ഗതി സമാസങ്ങളിൽ ദിഗുവിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നു. പഞ്ചസു കപാലേഷു സംസ്കൃത പഞ്ചകപാല പുരോടാശ. ഈ പഞ്ചസ് കപാലേഷ് സംസ്കൃത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏത് സൂത്രപ്രകാരമാണ് സമാസം വരുന്നത്? പഠിച്ചതാ? വൈയാകരണ ഖസൂചി. എല്ലാത്തിനും ഇങ്ങനെ ഖസൂചിയായിരുന്ന പറ്റത്തില്ല. തദ്ധാർത്ഥ ഉത്തരവത തദ്ധാർത്ഥ വിഷയെ സംസ്കൃതം ഭക്ഷാഹ അണുവരും ദിഗോർലുക അനപത്തി പ്രകാരം അതിനെ ലുക്ക് വന്നു. സമാസം വന്നിട്ട് എന്തുവരും? പഞ്ച കപാല എന്ന് വരും. പഞ്ച പഠിച്ചിട്ടുണ്ടോ? ഇവിടെ കപാല ശബ്ദം നമസ്കരിക്കുകയാണ്, കപാലമാണ്. പക്ഷെ ഇവിടെ പരവലിംഗം ദന്തു തത്പുരുഷയോഹ വരത്തില്ല, കാരണം ഇത് ദിഗുവാണ്. ദിഗു ആയതുകൊണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് എന്തുവരും? പുരോടാശ എന്ന് പറയുന്ന പുല്ലിംഗമാണ്. അതിന്റെ വിശേഷണമായി ഉപയോഗിച്ചുകൊണ്ട് പഞ്ചകപാലഹ എന്ന് വരുന്നു. പഞ്ചകപാലം എന്ന് വരുന്നില്ല. എന്താണോ വിശേഷണം, വിശേഷം അനുസരിച്ചേ വരത്തുള്ളൂ. പക്ഷേ പരവലിംഗം ദന്തു തത്പുരുഷയോ അനുസരിച്ചാണെങ്കിൽ ഇവിടെ പഞ്ചകപാലം എന്ന് വരണം. കാരണം കപാല ശബ്ദം നമസ്സവുമാണ്. പക്ഷെ അതിനെ നിഷേധിച്ചുകൊണ്ട് ദിഗുസമാസമായതുകൊണ്ട് അത് വരുന്നില്ല. ദിഗു വിരിക്കുന്നത് ഏത് സൂത്രമാണ്? അവിടെ ദിഗു സംയോജിക്കുന്ന സൂത്രം സംഖ്യാപൂർവം ദിഗു, സംഖ്യപൂർവത്തിലുള്ളതുകൊണ്ട് ദിഗുവാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ അവിടെ പറയും. എന്താണ്? തത്പുരുഷ സംജ്ഞയുണ്ട്, അതുണ്ട്. പിന്നെ ദിഗു രേഖവചനം എന്താണ് അതിന്റെ വൃത്തി? ദിഗുർദ്വന്ദ്വശ്ച സമാഹാരെ ഏകവത്സ്യ. ഒക്കെ പഠിച്ചു വയ്ക്കണം. വ്യാകരണം വെറുതെ കേൾക്കാനുള്ളതല്ല, വേദാന്തം കേൾക്കുമ്പോൾ പോലെ കേട്ട് സൂചിക്കാനുള്ളതല്ല. ഇതെല്ലാം ഓർമ്മയിലിരുന്നാലേ കാര്യം നടക്കത്തുള്ളൂ. ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ പരിശ്രമത്തിന്റെ കുറവാണ്. പരിശ്രമം വേണം. പരിശ്രമിച്ചിട്ടും നിൽക്കുന്നില്ലെങ്കിൽ കൂടുതൽ പരിശ്രമം വേണം. കൂടുതൽ പരിശ്രമിച്ചാൽ നിൽക്കാത്തടത്തും നിൽക്കും. ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തു വച്ചിരിക്കുന്നു. പിന്നെ ഇതെന്താ ഓർക്കുന്നത്? ചില പറയും ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തവരുടെ ബുദ്ധിയിൽ എന്തൊക്കെയായിരിക്കുന്നു? എന്തെല്ലാം വൃത്തികേടുകളായിരിക്കുന്നു. പിന്നെ ബുദ്ധിയില്ലാത്തവരാ? അപ്പോ ഇത് ദിഗുവിന് ഉദാഹരണമാണ്. അടുത്തത് പ്രാപ്തോ ജീവികാം പ്രാപ്ത ജീവിക ആപന്നോ ജീവികാം ആപന്ന ജീവിക പ്രാപ്താപന്നേച്ച ദ്വിതീയ. പഠിച്ച സൂത്രം ഒരു പ്രധാനപ്പെട്ടതല്ല, ഇത്രയേ ഉള്ളൂ. പ്രാപ്ത ശബ്ദവും ആപന്ന ശബ്ദവും ദ്വിതീയാന്തവുമായിട്ട് സമാസം ചെയ്യുന്നു. അതങ്ങനെ പറയാൻ കാരണം അതിനെ പുറനിവാദം ചെയ്യാൻ വേണ്ടി. പ്രാപ്താപന്നെ സമാസം വരുന്നത് എന്താണോ ദ്വിതീയ ആ പഠിച്ചിട്ടില്ലേ? ആ അത് പഠിച്ചെങ്കിൽ പിന്നെന്താ? അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഇവിടെ ജീവികാം പ്രാപ്ത ജീവികാം ആപന്ന എന്നൊക്കെ വിഗ്രഹിക്കുമ്പോൾ ഇവിടെ ജീവികാ ശബ്ദം സ്ത്രീലിംഗമാണ്. പക്ഷെ സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? പരവലിംഗം എന്ത് തത്പുരുഷയോ പ്രകാരം ഇവിടെ സ്ത്രീലിംഗം വരേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്തു? ദിഗു പ്രാപ്ത ആപന്ന, പ്രാപ്ത ശബ്ദത്തിനും ആപന്ന ശബ്ദത്തിനും എന്നെ നിഷേധിച്ചുകൊണ്ട് ജീവികാം പ്രാപ്ത, പ്രാപ്ത ജീവിക, ജീവികാം ആപന്ന, ആപന്ന ജീവിക എന്ന് പറയുന്നു. സമാസമൊക്കെ പഴയതുപോലെ തന്നെ ഇവിടെ ഇത്രയും മനസ്സിലാക്കേണ്ടത് പ്രാപ്ത ജീവികാം എന്ന് വരുന്നില്ല, പ്രാപ്ത ജീവിക എന്ന് വരുന്നില്ല, പിന്നെ പ്രാപ്ത ജീവിക. കാരണം പരവലിംഗത്തെ നിഷേധിച്ചു, അത്രയും മനസ്സിലാക്കുക. അലം കുമാരിയെ, കുമാരി അലം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമാസം വരുന്നു. ഇവിടെ പരവലിംഗം ബന്ധു തത്പുരുഷപ്രകാരം പരവതത്തിൽ സ്ത്രീലിംഗം വരേണ്ടതാണ്, പക്ഷെ ഇവിടെ വരുന്നില്ല. അലംപൂർവ ശബ്ദം, അലംപൂർവത്തിൽ വരുന്ന ശബ്ദത്തിന് എന്ത് ചെയ്തു? നിഷേധം വന്നു. അതുകൊണ്ടെന്ന് വരുന്നു, ഏകവിഭക്തിജ അപൂർവ നിപാതെ ഗോസ്ത്രീ ഒരു വിസർജനസ്യപ്രകാരം പർസവം വന്നിട്ട് അലം കുമാരി എന്നായി. ഇതിന് സമാസം വരുന്നത് ഈ വാർത്തകം തന്നെയാണ് ജ്ഞാപകം. സമാസം വരുന്നതിന് വരെ പ്രത്യേകിച്ച് സൂത്രമൊന്നുമില്ല. വാർത്തകത്തിൽ പറഞ്ഞിരിക്കുന്നു അലംപൂർവത്തിലുള്ള കുമാരി ശബ്ദത്തിന് പരവലിംഗത്തെ നിഷേധിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കാം അലംപൂർവത്തിലുള്ള കുമാരി ശബ്ദം പ്രയോഗത്തിലുണ്ട്. അങ്ങനെ വരണമെങ്കിൽ എങ്ങനെ സമാസം വരും? അത് ഇത് തന്നെയാണ് ജ്ഞാപകം. പിന്നെ ഗതിസമാസം, അത് നമ്മൾ പഠിച്ചതാണ്. എന്താണ് നിഷ്കൗശാംഭി? എങ്ങനെ വിഗ്രഹിക്കും? എന്താണ്, എങ്ങനെ, എന്തുകൊണ്ടാണ് വരുന്നത് സമാസം? അങ്ങനെ നിരാദയ ക്രാന്താദ്യർത്ഥ പഞ്ചമ്യ സമാസം വന്ന് സുപ്പുലോപിച്ചു. ഇവിടെയും എന്തു വരുന്നു? പരവലിംഗം വരുന്നില്ല, നിഷേധിച്ചതുകൊണ്ട് പിന്നെ എന്തുവരും? ഏകോഭക്തിജ അപൂർവ നിവാദേ ഗോസ്ത്രീയ അർത്ഥം വന്ന് നിഷ്കൗശാംഭി എന്ന് പറയുന്നു. അപ്പോൾ ഇത് ആ സാമാന്യ നിയമത്തിന്റെ അപവാദം. അതിന്റെ വാർത്തകം ഇവിടെയാവുന്ന, നേരത്തെ നമ്മൾ വാർത്തകം കണ്ടെങ്കിലും ഇവിടെയാവുന്നത് ഈ ഒറ്റ ശബ്ദമേ ഉള്ളൂ ഇവിടെ. ഈ നിഷേധത്തിന് ഒരൊറ്റ ശബ്ദമാണ് അലംപൂർവം. ഇങ്ങനെ സമാസം വരുന്നു അലംകുമാരി എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ ഇതങ്ങനെ പ്രയോഗത്തിലുള്ളതല്ല, എവിടെയോ പ്രയോഗിച്ചു, അതുകൊണ്ട് അതിനെടുത്തുകൂടെ കാണിച്ചു. അല്ല, വേറെ ശബ്ദവുമായിട്ട് സമാസം ചെയ്യാമോ? അലംപൂർവകമായ ശബ്ദം എവിടെയെങ്കിലും പ്രയോഗത്തിലുണ്ടെങ്കിൽ, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഭാഷ മുഴുവൻ അറിയത്തില്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ വാർത്തയപ്രകാരം സമാസം വന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട്.